മിഥ്യാന്ന് പറയുന്നു. എന്ത് പറഞ്ഞാലും അത് അദ്വൈതമാണ്. എല്ലാ വ്യാഖ്യാതാക്കളും എഴുതിയിരിക്കുന്ന അദ്വൈതം തന്നെ, അതിൽ സംശയമൊന്നും. പക്ഷെ പദ്യവുമായിട്ട് യോജിപ്പിക്കണോ? ഉറമാറി എന്ന് പറയുന്നതിന് ബാലകൃഷ്ണനാൽ സാർ അർത്ഥം പറഞ്ഞിരിക്കുന്നത് മുറയ്ക്ക് മാറി മാറി വരുന്ന അനുഭവങ്ങളെന്നാണ്. മുറ മാറിയെന്നത് രഘുനാഥ സ്വാമി പറഞ്ഞിരിക്കുന്നത് മുറ മാറി എന്ന് വെച്ചാൽ പരസ്പര വിരുദ്ധങ്ങളായി എന്നാണ്. പരസ്പര വിരുദ്ധങ്ങൾ എന്ന് പറയുമ്പോൾ അത് യോജിക്കുന്ന അർത്ഥമാണ്. പരസ്പര വിരുദ്ധങ്ങളായി ആണല്ലോ. ഉള്ളതിനെ ഇല്ലാന്നറിയാം, ഇല്ലാത്തതിനുണ്ടെന്നറിയാൻ വരുന്നത് പരസ്പര വിരുദ്ധമാണ്. അത് ശരിയായിട്ട് അർത്ഥം പറയുന്നു. രണ്ടും തിരഞ്ഞെടുക്കിൽ ഇല്ല അസത്ത്. ഇല്ല എന്ന് പറഞ്ഞാൽ രണ്ടും ഇല്ല. ഇല്ല അസത്ത് എന്നാണ് സ്വാമി അർത്ഥം പറയുന്നത്. ഗുരുനാഥ സ്വാമി രണ്ടും തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇല്ല. ഇല്ല എന്ന് പറഞ്ഞു പിന്നെ അസത്തം നന്ദിന് പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അവിടെ അർത്ഥം ഇല്ല, ശൂന്യവാദമാണ്. ഇല്ല എന്ന് പറഞ്ഞാൽ ശൂന്യവാദമായി. അതുകൊണ്ട് അസത്തെന്നൂടെ പറഞ്ഞപ്പോ അനിർവചനീയമാണ് എന്ന് പറയും. അതും അദ്വൈതമാണ്. അതുപോലെ ഇന്നും അദ്വൈതത്തിന്റെ കാഴ്ചപ്പാട് തന്നെയാണ്. ഇല്ല എന്ന് പറഞ്ഞാൽ പോരാ. അസത്തെന്ന് പറഞ്ഞാൽ അല്ലെ അത് പൂർണ്ണമാവും. ഇപ്പൊ ഇല്ല എന്ന് പറഞ്ഞാൽ ശൂന്യം എന്ന് വരും. അസത്തെന്ന് പറഞ്ഞാലേ അദ്വൈതത്തിന്റെ ആശയം വരുമെന്നാണ്. ആ പറയുന്ന കാര്യം ശരിയാണ്. അങ്ങനെ എടുക്കുമ്പോ ഏത് കാലഘട്ടത്തിലേതിന്റെ ഏത് കാലഘട്ടത്തിലെ ഏത് പ്രയോഗത്തിനെ കുറിച്ചാണ് പറയുന്നത്? ഏത് കാലത്തിലെ ഏത് പ്രയോഗം? അത് തന്നെ. ഇത് ഏത് കാലത്തെ കുറിച്ചാ പറയുന്നതെന്ന്? ഇതിപ്പോ ഞാനും യുവനാഥ സ്വാമിക്ക് ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാ. കാലമൊന്നും മാറിപ്പോയില്ല. ഗുരുവും ശിഷ്യനുമാണ്. ഒരു കാലത്ത് ജീവിച്ചിരുന്നവരാണ്. രണ്ട് കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ എന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പന്റെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ ശരി. കാലം മാറി എന്നൊക്കെ പറഞ്ഞു. കാലങ്ങൾ മാറുമ്പോൾ ശബ്ദങ്ങളുടെ അർത്ഥവ്യത്യാസമൊക്കെ വരും. അത് ഏത് കാലത്തുണ്ടായിരുന്ന അർത്ഥം ഏത് കാലത്ത് മാറി എന്നൊക്കെ നമ്മൾ പറയാൻ ബാധ്യത. വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ പോരെ. അതൊക്കെ അർത്ഥവ്യത്യാസം വരും. ഇവിടെ ഏത് കാലത്തിൽ ആർക്ക് മാറി എന്നുള്ള വെറുതെ എങ്ങ് പറഞ്ഞാൽ പോരാ. അത് നമ്മൾ പറയണം. ഇന്ന ആള് ഇന്ന കാലത്ത് ഉപയോഗിച്ച ശബ്ദം ഈ കാലമായപ്പോൾ അതിനർത്ഥം വ്യത്യാസം വന്നു. അത് നമ്മൾ കാണിക്കണം. ഏത് കാലത്തിൽ ആ ശബ്ദത്തിന് എന്തർത്ഥമായിരുന്നു, ഏത് കാലത്തിലാണ് അർത്ഥത്തിന് മാറ്റം വന്നത്. അതൊക്കെ ഭാഷയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അത് പറയണം. നമ്മളത് കണ്ടുപിടിക്കണം. ഇന്ന കാലത്ത് ശബ്ദത്തിന് ഇന്ന അർത്ഥമായിരുന്നു. വെറുതെ അത് എല്ലായിടത്തും പ്രയോഗിക്കാൻ പാടില്ല. ഏത് കാലത്തിൽ ഏത് ശബ്ദത്തിന് ഏതർത്ഥം വരുന്നു, പിന്നെ ഏത് കാലത്തിൽ അത് മാറി ഏത് ശബ്ദത്തെ കുറിച്ചാ പറയുന്നു. ഏത് ശബ്ദത്തെ കുറിച്ചാണ് പറയുന്നത്? ഇതിലെ ഏത് ശബ്ദത്തെ കുറിച്ചാണ്? അത് ഏത് കാലത്ത് അതിനെന്തർത്ഥം വരുന്നു? ഇത് തന്നെ. ഏത് കാലത്തിൽ അതിന് ഏതർത്ഥമായിരുന്നു, ഏത് നൂറ്റാണ്ടിൽ എന്തായാലും ഗുരു എഴുതിയതിനു ശേഷമുള്ള കാര്യമാണല്ലോ. അപ്പൊ അത് ഈ ആരുടെ കാലമാണ് പറയുന്നത്? ഗുരുവിന്റെ കാലം നമുക്കറിയാമല്ലോ, ഇത്ര പഴക്കമൊന്നും ഉണ്ടായില്ല. പിന്നെ ഗുരുവിന്റെ കാലത്തിലുള്ള അർത്ഥവും നമ്മുടെ കാലത്തിലുള്ള അർത്ഥവുമായിട്ട് എന്താ വ്യത്യാസം എന്ന്, ഗുരുവിന്റെ കാലത്ത് തന്നെ എന്തായിരുന്നു അർത്ഥം? ഇപ്പൊ നമ്മുടെ കാലത്ത് ഒരുപാട് കാല വ്യത്യാസവും അതിനെന്താ അർത്ഥം? പിന്നെ ഇത് രണ്ടും തമ്മിൽ എന്താ അർത്ഥ വ്യത്യാസവും ശൈലി വ്യത്യാസവും തമ്മിൽ എന്താ വ്യത്യാസം? അത് തന്നെ, അത് ശൈലി വ്യത്യാസമാണ്. മുറ മാറി എന്ന് പറയുന്നത് മാറി മാറി എന്ന അർത്ഥം പറഞ്ഞാൽ അത് ശൈലി വ്യത്യാസമാണെന്ന്. അപ്പൊ എന്താണ് ഈ ശൈലി വ്യത്യാസം എന്നും അർത്ഥ വ്യത്യാസം എന്നും പറഞ്ഞാൽ എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? പ്രയോഗിക്കുന്ന രീതി ശൈലി. അതുകൊണ്ട് അർത്ഥ വ്യത്യാസം വരുന്നത് എങ്ങനെ? ശൈലി വ്യത്യാസവും അർത്ഥ വ്യത്യാസവും തമ്മിൽ എന്താ വ്യത്യാസം? എന്താണ് ശൈലി എന്ന് പറയുന്നത്, എന്താണ് അർത്ഥ വ്യത്യാസം എന്ന് പറയുന്നത്, അർത്ഥം എന്ന് പറയുന്നത്, രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ശൈലി വ്യത്യാസം വരുന്നതിന് കാലവ്യത്യാസമുണ്ട്. നമ്മൾ ഒരേ കാലത്ത് ജീവിച്ചിരിക്കുന്നവർ തന്നെ നമ്മുടെ ഭാഷകളിൽ പല ശൈലികളും പല രീതികളും കാലവ്യത്യാസം വേണമെന്നില്ല. ഞാൻ സംസാരിക്കുന്ന ശൈലിയിലായിരിക്കില്ല നിങ്ങൾ സംസാരിക്കുന്നത്. അത് സംഭാഷണ രീതിയെ കുറിച്ച് പറയണം. അതിന് ഒരേ കാലത്തിൽ തന്നെ നമ്മൾ പലരും എന്റെ വ്യത്യാസമാണ്. ഇപ്പോൾ ഈ കാലത്തിൽ കൊല്ലത്തിരുന്ന് സംസാരിക്കുന്ന ആളുടെ ശൈലി വേറെയാണ്, മലപ്പുറത്തിരുന്ന് സംസാരിക്കുന്ന ശൈലി വേറെയാണ്. അത് കാലവ്യത്യാസം വേണ്ട, അത് വേറെയാണ്. ഭാഷാ ശൈലിക്ക് വ്യത്യാസം വേണം. അതും നമ്മൾ ഈ പറയുന്നതുമായിട്ട് ബന്ധമുള്ള കാര്യമാണ്. നമ്മൾ പറയുന്ന കാര്യം അതുമായിട്ട് ബന്ധമില്ലാറി മാറി അങ്ങനെ വരും. ഉണ്ട് ഇല്ല എന്ന് പറയുന്നു, മാറി മാറി വരുന്നു. അങ്ങനെ പറയുന്ന അതിന്റെ അർത്ഥമാണ്, ശൈലിയല്ല. ഉണ്ടതില്ല എന്ന് മാറി മാറി അനുഭവം വരുന്നു, കുഴപ്പമില്ല. അങ്ങനെ പറയുന്നതിന് എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. ബാലകൃഷ്ണൻ നായർ സാർ അർത്ഥം പറഞ്ഞിരിക്കുന്നത് എന്താണ്? മുറയ്ക്ക് മാറി മാറി വരുന്നു, അങ്ങനെയാണ് സാർ അർത്ഥം പറഞ്ഞിരിക്കുന്നത്. മാറി മാറി അനുഭവം ഉണ്ടാവും. അപ്പൊ ആ മാറി മാറുക എന്താണ് മാറുന്നത്? മാറി മാറി എന്ന് പറഞ്ഞാൽ എന്തോ മാറുന്നുണ്ടല്ലോ. എന്താ മാറിയത്? എവിടെ മാറി? നമ്മുടെ അനുഭവത്തിൽ എന്ത്, അതിന് ഉദാഹരണം പറയണം. എങ്ങനെയാണ് ഈ മാറി മാറുന്നു എന്ന് പറയുന്നത്? എന്താണ് അത് വിശദീകരിക്കുന്നത്? എന്താണ് ഈ മാറി മാറി വരുന്നത്? കയറിനെ സർപ്പമായിട്ട് കാണുന്നു. പിന്നെ അപ്പൊ കയറ് സർപ്പമായിട്ട് മാറി. അപ്പൊ ഒരു മാറ്റമായി, പിന്നെ മാറുന്നത്? പിന്നെ സർപ്പമായിട്ട് ശരിയാണ്. കയറിനെ സർപ്പമായി കാണുന്നു എന്താണ്? പിന്നെ എന്തുവരുന്നു? സർപ്പത്തെ കയറായും കാണുന്നു. മാറി മാറി അനുഭവം. ഈ രണ്ടനുഭവം പിന്നെ ഉണ്ടില്ല എന്നുള്ളതിനോടുകൂടി യോജിപ്പിക്കണം. അപ്പൊ അതെങ്ങനെ യോജിപ്പിക്കും? ഉണ്ടില്ല എന്നുള്ളതാണ് മാറി മാറി വരുന്നത്. അപ്പോൾ അവിടെ ഉണ്ടില്ല എന്നുള്ളതിന് ഈ മാറി മാറി എന്ന് പറയുന്നതിനോട് എങ്ങനെ യോജിപ്പിക്കും? ഉണ്ട്, ആദ്യം കയറുണ്ടെന്നും സർപ്പമില്ലെന്ന്, ആദ്യം സർപ്പമുണ്ടെന്നും കയറില്ല. ശരിയാണ്, അതിലൊരു തെറ്റുമില്ല. ആദ്യം അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവും. എങ്ങനെ? സർപ്പമുണ്ടെന്നും പിന്നീട് കയറില്ല, ഒരേ സമയമല്ല. ആദ്യം സർപ്പമുണ്ടെന്നുണ്ടാവുന്നു, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? സർപ്പമുണ്ടെന്ന് അനുഭവം ഉണ്ടാകുമ്പോൾ നമുക്ക് കയറില്ലെന്ന് അനുഭവമില്ല. അതെങ്ങനെയാണ് അങ്ങനെ അനുഭവം ഉണ്ടാകുന്നതെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. അപ്പറഞ്ഞ രീതിയിലാണെങ്കിൽ കയറില്ല എന്നും പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ കയറുണ്ടെന്നറിയുന്നു, സർപ്പമില്ലെന്നറിയുന്നു. അതങ്ങനെ ഉണ്ടാകാറുണ്ട്. ഭ്രമം മാറുമ്പോൾ നമുക്ക് അനുഭവം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? കയറുണ്ട്. അത് ശരിയാണ്, ആ പറയുന്നതിൽ ദോഷമൊന്നുമില്ല. ഇങ്ങനെ മാറി മാറി അനുഭവം ഉണ്ടാകും. ഉണ്ട് ഇല്ല, പിന്നെ ബാക്കി ഈ പറഞ്ഞത് ശരിയാണ്. ഈ രണ്ടനുഭവങ്ങളും ഉണ്ടാകുന്നു. ബാക്കി രണ്ടും പ്രതീതം ഇത് അനാദി എന്നാണ്. രണ്ടിനെയും അനാദി എന്നാ പറഞ്ഞിരിക്കുന്നു, ഒന്നിനെ അല്ല. രണ്ടും എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നോണ്ട് ഒന്നിനായിട്ട് എടുക്കാൻ പറ്റില്ല. അല്ല, ആദ്യം എന്താണ്? സർപ്പമുണ്ടെന്നും അനുഭവം ഉണ്ടായി. അത് കഴിഞ്ഞ് എന്തായി? സർപ്പമില്ല, കയറുണ്ടെന്നും. ഇപ്പൊ കയറുണ്ടെന്നും എന്ന് പറയുന്നത് എന്താണ്? അത് ശരിയായ അറിവാണ്. അത് ശരിയായ അറിവാണ്, അത് അറിവില്ലായ്മയല്ല. അതാണ് ശരിയായ അറിവ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? രണ്ടും തമസെന്ന. അപ്പോ ഈ രണ്ടറിവും തെറ്റാണെന്നാണ് പറയുന്നത്. അപ്പോ രണ്ടും തമസെന്ന് പറയുമ്പോഴത്തേക്ക് അല്ല, ഒന്നിന് മാത്രമാണ് പറയുകയാണെങ്കിൽ ശരി, സർപ്പമുണ്ടെന്നുള്ള അറിവ് തെറ്റാണ്, കയറുണ്ടെന്നറിഞ്ഞ് ശരിയാണ്. അതാണ് സാധാരണ നമ്മുടെ അനുഭവം. അപ്പൊ രണ്ട് ശരിയല്ലെന്ന് പറയാൻ പറ്റും. അപ്പൊ പിന്നെ എങ്ങനെ ഇവിടെ പറയുന്നത്? ആദ്യത്തെ എന്താണ്? ആദ്യത്തെ അനുഭവം മാത്രം എടുത്തു കഴിഞ്ഞാൽ എടുക്കുമ്പോ എന്താണ്? കയറില്ല എന്നും. അപ്പൊ ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പൊ പിന്നെ രണ്ടാമത് പറഞ്ഞാൽ എന്താണ്? അതെ തന്നെ, അതിനെ എടുക്കുന്നില്ല ഇവിടെ. അസത്ത് സത്ത് രണ്ടും പ്രതീതമെന്നാണ്. രണ്ടിന്റെ അനുഭവം ഉണ്ട്, അതിന്റെ സത്തിന്റെയും. രണ്ടനുഭവത്തെയും പറയണം. ഒരു അനുഭവം മാത്രം എടുത്തിട്ട് പിന്നെ നിഷേധിക്കാൻ പറ്റില്ല. രണ്ടിനെയും പറഞ്ഞു കഴിഞ്ഞാൽ തമസെന്ന് പറയുമ്പോൾ രണ്ടിനെയും പറയേണ്ടി വരും. രണ്ടും തമസാണ്. ശരിയെ അറിഞ്ഞാലും അത് തമസാണ് എന്ന് പറയേണ്ടി വരും. അങ്ങനെ പറയാൻ പറ്റും. ഒന്ന് തെറ്റ് തന്നെയാണ്. രജ്ജുവിനെ കണ്ടിട്ട് സർപ്പമെന്ന് അറിഞ്ഞത് തെറ്റ്. പക്ഷെ രജ്ജുവിനെ കണ്ടിട്ട് രജ്ജു എന്നറിഞ്ഞാലും തെറ്റാണോ? ഭ്രമമാണോ? അങ്ങനെ രണ്ടും തിരഞ്ഞെടുക്കലില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. രണ്ടിനെ എടുക്കണമെങ്കിൽ പിന്നെ ഏതിനെ എടുക്കുന്നു? ഉണ്ടെന്നുള്ള ഇതാണ്. രജ്ജു ഉണ്ടെന്നറിയുന്നു, അതും ഇല്ലാത്തതാണ്. ആരും ശരിയല്ല. അങ്ങനെ ചിന്തിക്കണം, ചിന്തിക്കുന്നതാണ്. എവിടെയാണ് നമ്മളെ ചിന്തയിൽ വരുന്ന പെശകെന്ന് കണ്ടെത്താൻ സഹായി. രണ്ട് അറിവും ശരിയല്ലെന്നാണോ ഈ പറയുന്ന രീതി? അതെ, ഒന്ന് ശരിയല്ല, ഒന്ന് ശരിയെന്നാണോ? ഏതാണ്? അപ്പൊ പിന്നെ രണ്ട് ഇല്ലാന്ന് പറയുന്നെങ്കിൽ അതാണ്. ഏതിനാണ് തിരയേണ്ടത്? ആദ്യത്തെ രണ്ട്. രണ്ടാമത്തെ രണ്ടെന്ന് പറയുമ്പോ ആ അപ്പൊ അതൊന്നിനെ എടുക്കുന്നുള്ളു. ആ അത് മാത്രം എടുത്താൽ മതി. ഇപ്പൊ രണ്ടാമതാ, ഇപ്പൊ നേരത്തെ പറഞ്ഞ രണ്ടും വിട്ട് ഇപ്പൊ ഒന്നായി. ഒരനുഭവം മാത്രം എന്താണ്? ആദ്യം ഉണ്ടെന്നറിഞ്ഞു സർപ്പം, പിന്നെ സർപ്പം ഇല്ലെന്നറിഞ്ഞു. അപ്പൊ ഉണ്ടില്ല, രണ്ടനുഭവം ഒരിടത്ത് വന്നു. എന്നുവെച്ചാ ബ്രഹ്മസ്ഥലത്ത് ഈ അനുഭവത്തില് ഏതാണ് അനാദി തമസ്വഭാവം? ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ ഇവിടെ പറയുന്ന അങ്ങനെയല്ലല്ലോ. രണ്ടും ഒന്നിനെ കുറിച്ചല്ല പറയുന്നത്. രണ്ടും തിരഞ്ഞെടുക്കിൽ ഇല്ലെന്നാ, രണ്ടും ഇല്ലെന്നാണ്. അപ്പൊ ഇത് രണ്ടും ഇല്ലാത്തതാണ്. ചിന്തിച്ചു നോക്കണം അങ്ങനെ. ആ ചിന്തിക്കുന്നത് നല്ലതാണ്, ചിന്തിക്കുന്ന മോശമൊന്നും ഞാൻ പറയും. അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അപ്പോഴേ നമ്മുടെ ചിന്തയിൽ വരുന്ന പ്രശ്നം മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ടിനെയാണ്, രണ്ടും തിരഞ്ഞെടുക്കുന്നില്ല. രണ്ടും അസത്താണ്. അപ്പൊ സർപ്പം ഉണ്ടെന്നറിയുന്നു അസത്താണ്. ആ അസത്വം എന്ന് പറഞ്ഞാൽ അതും ഭ്രമം എന്ന് പറയേണ്ടി വരും. അപ്പൊ ശരിയായ അറിവില്ലെന്ന് പറയേണ്ടി വരും. രണ്ടും തിരഞ്ഞെടുക്കിൽ അസത്തില്ല എന്നാണെങ്കിൽ ഓക്കെ. അപ്പൊ ഒന്നേ ഇല്ലാത്തതാണ്. ഏത്? അസത്തില്ല. രണ്ടും തിരയുകയാണെങ്കിൽ വളരെ ശരിയാണ്. രണ്ടും തിരഞ്ഞെടുക്കിൽ അസത്തില്ല. അപ്പൊ അസത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോ മുറം മാറി എന്ന് പറയുന്നതിന് എന്താ അർത്ഥം കൊടുത്ത്? മാറി മാറി മുറയ്ക്ക് മാറി വരുന്നു. ഭാരകൃഷ്ണനായർ സാർ അങ്ങനെ അർത്ഥം കൊടുത്തു, മുറയ്ക്ക് മാറി മാറി വരുന്നു. ഉണ്ട് ഇല്ല, സർപ്പം ഉണ്ടെന്നും പിന്നീട് ഇല്ല, ഉണ്ടെന്നറിയുന്നു പിന്നെ ഇല്ലെന്നറിയുന്നു, മാറി മാറി വരുന്ന ആളാണ്. അപ്പൊ അവിടെ എന്താണ്? സത്ത് അസത്ത് രണ്ടും പ്രതീതം. ഞാനോട് അതിനെ യോജിപ്പിക്കുന്നു. ഈ അനുഭവത്തിൽ സത്തും അസത്തും രണ്ടും അനുഭവപ്പെടുന്നു എന്നാണ്. ഉണ്ടില്ല എന്നറിയുന്നിടത്ത് എന്താണ്? മാറി മാറി സത്തും അസത്തും പ്രതീതമാകുന്നു. അസത്ത് സത്തും മാറി മാറി അസത്തും സത്തും പ്രതീതമാകും എന്ന് പറഞ്ഞാൽ അസത്തായ സർപ്പജ്ഞാനവും സർപ്പവും സത്തായ എന്താണ് കാരണം. ഇത് രണ്ടിനെയും പരിശോധിക്കുകയാണെങ്കിൽ എന്താണ്? അസത്തില്ല. ആദ്യത്തെ അസത്ത് സർപ്പമില്ലാത്തതാണ്. മുറ മാറി എന്ന് വരുന്നതിനും മാറി മാറി വരുന്നു എന്നുള്ള അർത്ഥം എടുക്കുമ്പോൾ ഇതുവരെ പറഞ്ഞ് ശരിയാണ്. ഉണ്ടില്ല എന്ന്, ഉണ്ട് ഇല്ല എന്ന്, മുറം മാറി എന്ന് വെച്ചാൽ മാറി മാറി അസത്ത് സത്ത് സർപ്പവും കയറും രണ്ടും അനുഭവപ്പെടുന്നു. രണ്ടും തിരഞ്ഞെടുക്കിൽ രണ്ടിനെയും പരിശോധിക്കുകയാണെങ്കിൽ അസത്തില്ല. ആദ്യത്തെ എന്താണ്? സർപ്പജ്ഞാനം ഇല്ലാത്തതാണ്. രജ്ജുമണ്ഡത്തിൽ, രജ്ജുവിൽ എന്താണ് കയർ മാത്രമേ ഉള്ളൂ. ദോഷം സാധാരണ പറയുന്ന അദ്വൈതത്തിന്റെ ആശയം തന്നെയാണ്. പിന്നെ ഒന്നുകൂടെ ഉണ്ട്, എന്താണ് ഇങ്ങനെ മാറി മാറി അനുഭവപ്പെടുന്ന എന്തുകൊണ്ടാണ്? അനാദിയായ തമസ്വഭാവമാണ്. അപ്പൊ തമസ് എന്ന് പറയുന്നത് എന്താണ്? മാറി മാറി അറിയുന്നത് അനാദിയായ തമസ്സാണ്. തമസ് എന്ന് വെച്ചാൽ അജ്ഞാനം എന്നാണ് എല്ലാരും അർത്ഥം പറഞ്ഞിരിക്കുന്നത്. അജ്ഞാനം കൊണ്ടാണ്. എന്ത് മാറി മാറി എങ്ങനെ അറിയുന്നു? ഇല്ലാന്നും ഉണ്ടെന്ന്. എന്നുവെച്ചാ ഇല്ലാന്നുണ്ടെന്നില്ല. അസത്ത് സർപ്പത്തെ അറിയുന്നതും കയറിനെ അറിയുന്നതും രണ്ടും എന്താണ്? അജ്ഞാനമാണ്. അപ്പൊ പിന്നെ ഞാനും അവിടെ എവിടെ? അതങ്ങനെ രണ്ടും അജ്ഞാനം എന്നാ പറഞ്ഞു. ഈ രണ്ടറിവും അജ്ഞാനം ഒന്നാണ്. അനാദിയായ അജ്ഞാനമാണെന്ത്? ഇത് രണ്ടും. അതിപ്പൊ നേരത്തെ ഇപ്പൊ വീണ്ടും മാറി മാറരുത്. നമ്മൾ പറയുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ പോണം. ഇവിടെ പറയുന്ന എന്താണ്? രണ്ടും തിരഞ്ഞെടുക്കിൽ അസത്തില്ല. അല്ല, ഇങ്ങനെയുള്ള ആ അനുഭവം ഉണ്ടല്ലേ എന്ന് മുറമാറി അസത്ത് സത്ത് രണ്ടും പ്രതീക്ഷിക്കുന്ന രണ്ട് അനുഭവം ഉണ്ടാകുന്നു. ഇത് അനാദിയായ തമസ്സാണ്. രണ്ടനുഭവം എന്താണ്? അജ്ഞാനമാണ്. ഏത്? സർപ്പം എന്നറിയുന്നതും പിന്നെ കയറെന്നറിയുന്നതും. സർപ്പം എന്നറിയുന്നതും പിന്നീട് കയറെന്നറിയുന്നതും രണ്ടും അജ്ഞാനമാണ്. അങ്ങനെ പിന്നെ ഇതൊരു ജ്ഞാനം എവിടെ? അത് രണ്ടും അജ്ഞാനവും തന്നെ പറഞ്ഞൂടെ. ഇത് രണ്ടും അനാദിയായ തമസ്സാണ്. രണ്ടും അജ്ഞാനം എന്ന് പറഞ്ഞാൽ പിന്നെ ജ്ഞാനം ഇവിടെ യഥാർത്ഥമായ അറിവ് തന്നെ ഇവിടെ. ബാക്കിയെല്ലാം പറഞ്ഞ് ശരിയാ. ഏത്? ആദ്യം കയറില് സർപ്പം ഉണ്ടെന്നറിയുന്നു, പിന്നെ ഇല്ല കയറെന്നറിയുന്നു, അത് ശരിയാ. ഇത് മുറയ്ക്ക് മാറി മാറി ഇങ്ങനെ അനുഭവം ഉണ്ടാകുന്നുണ്ട്. ഇത് രണ്ടും പരിശോധിച്ചു കഴിഞ്ഞാൽ എന്താണ്? അസത്ത് സർപ്പം ഇല്ലാത്തതാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ ഇത് രണ്ട് ഈ രണ്ടനുഭവവും അജ്ഞാനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറിനെ കയറെന്നറിയുന്നതും അജ്ഞാനമാണെന്ന് വരും. ഇവിടെ പറയുന്ന അങ്ങനെ അല്ലല്ലോ. രണ്ടും അനാദി തമസ്വഭാവം എന്നാണ് രണ്ട് പ്രതീതി. രണ്ടും അനാദിയായ അജ്ഞാനമാണെങ്കിൽ ഇങ്ങനെ അറിഞ്ഞ പോരാ. മനസ്സിലായ? രണ്ടും തമസാവണമെങ്കിൽ ഉള്ളതിനെ ഇല്ലാന്നറിയണം, ഇല്ലാത്തതിനെ ഉണ്ടെന്നറിയണം. ഇങ്ങനെ രണ്ട് വിപരീതമായ അനുഭവങ്ങൾ വന്നാല് എന്താകത്തുള്ളൂ? രണ്ടും അജ്ഞാനമാകത്തുള്ളൂ. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ബാക്കിയെല്ലാം പറയുന്നത് ശരിയാ. ഈ പറഞ്ഞല്ല ഏത്? രജ്ജുവിന് സർപ്പം എന്നുള്ള. പക്ഷെ രജ്ജു സർപ്പം ഉദാഹരണം പറയുമ്പോ എന്താ പറയുന്നത്? രജ്ജുഖണ്ഡത്തിൽ ഉള്ളത് രജ്ജു മാത്രം. അപ്പൊ രജ്ജുവിനെ കുറിച്ചുള്ള അറിവ് അത് സത്യമെന്നാ പറയുന്നു. ഉദാഹരണത്തെ പറയുന്നു, കയറ് സത്യമാണ് വെച്ചാൽ കയറിനെ കുറിച്ചുള്ള അറിവ് യഥാർത്ഥമായ അറിവെന്നാ പറയുന്നത്. രണ്ടും അബദ്ധം എന്നല്ല പറയുന്നത്. ഏത്? സർപ്പത്തെ അറിയുന്നതും അജ്ഞാനമാണ്, രജ്ജുവിനെ അറിയുന്നതും അജ്ഞാനമെന്നല്ല ഇവിടെ പറയുന്നത്. എന്നാണോ പറയുന്നത്? ഒന്ന് ശരിയും ഒന്ന് തെറ്റുമാണ്. ഇപ്പോ ഈ പറയുന്ന രീതിയിലാണ് പല വ്യാഖ്യാതാക്കളും എഴുതിയിരിക്കുന്നത്. ബാലകൃഷ്ണൻ സാർക്ക് അങ്ങനെ എഴുതിപ്പോകും. ഇനി അതിനെ ശരിയാക്കാൻ വഴിയുണ്ട്. എങ്ങനെ? ഇപ്പോ അതെങ്ങനെ ശരിയാക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രഹ്മ ഒഴികെയുള്ള എല്ലാം എന്താണ്? അസത്യമാണ്. ബ്രഹ്മം മാത്രമാണ് സത്യം. ബ്രഹ്മ ഒഴികെയുള്ള എല്ലാം അസത്യം. അങ്ങനെ വരുമ്പോ നമ്മള് കയറിൽ സർപ്പത്തെ കാണുന്നതും അത് ബ്രഹ്മമാണോ? അല്ലല്ലോ. പിന്നെ കയറിനെ കാണുന്നത്? അപ്പം ഇത് രണ്ടും അസത്യമാണെന്ന് പറയാം. പറഞ്ഞോളി, അതെന്താ കുഴപ്പം? അപ്പൊ ശരിയാവുമല്ലോ. ശരിയാവും. ശരിയാകുന്നതിന് എന്തെങ്കിലും തകരാറുണ്ടോ? ഞാൻ പിന്നെ പറയുമ്പോ അത് ശരിയാണല്ലോന്ന് പറയരുത്. ചോദ്യം മനസ്സിലായോ? ബ്രഹ്മ ഒഴികെയെല്ലാം അസത്യമാണ്. അപ്പൊ കയറില് എന്താണോ, കയറില് പാമ്പെന്ന് കാണുന്നു അസത്യമാണ്. പിന്നെ കയറിനെ കയറെന്ന് കാണുന്നതും അതും അറിവാണല്ലോ. അറിവും അസത്യമാണ്. എല്ലാ അജ്ഞാനമാണ്. കയറും അജ്ഞാനമാണ്. എല്ലാ അജ്ഞാനമാണ്. പറഞ്ഞൂടെ? അപ്പൊ അതുകൂടെ യോജിക്കൂ? ഇല്ല. എന്തുകൊണ്ട് യോജിക്കത്തില്ല? എന്താണ് യോജിക്കാത്തത്? ആരുടെയെങ്കിലും ബുദ്ധി വർക്ക് ചെയ്യുന്നുണ്ടോ? എല്ലാം പോയി. അങ്ങനെ പോവില്ലല്ലോ. ചിന്തിക്കണം. അതെ, അത് ഇല്ലാത്തതാണ്. രജ്ജുവില്ല, സർപ്പമില്ല, രജ്ജുവിന്റെ ജ്ഞാനമില്ല, സർപ്പമില്ല. എന്തുകൊണ്ട്? ബ്രഹ്മത്തിൽ നിന്നും വേറിട്ടൊന്നും തന്നെ എല്ലാ അജ്ഞാനമാണ്. അജ്ഞാനമോ അജ്ഞാനകാര്യമാണ്. അതാണ് ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഉണ്ട്. ആ കുഴപ്പം നിങ്ങൾ കണ്ടുപിടിക്കണം. അതിനാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ വരുമ്പോ ഉള്ള കുഴപ്പം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രഹ്മത്തിൽ നിന്ന് വേറെ ഒന്നും അല്ലെങ്കിൽ ഉള്ള എല്ലാ സത്യവും എന്ന് പറഞ്ഞാൽ അതിന് നിങ്ങൾക്കൊരു ഉദാഹരണം കാണിക്കാൻ പറ്റില്ല. പറ്റൂ? ആ, അതാണ് കുഴപ്പം. ഇപ്പൊ രജ്ജസർപ്പം ഉദാഹരണമായിട്ട് എടുക്കാൻ പറ്റില്ല. രജ്ജസർപ്പത്തെ ഉദാഹരണമായി എടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമായ എല്ലാം അജ്ഞാനമാണ് എന്ന് പറയും. ഭിന്നമായ ഒന്നിനും ഉദാഹരണമായിട്ട് എടുക്കാൻ പറ്റൂ? അതാണ് കുഴപ്പം. ഇങ്ങനെയുള്ള പ്രശ്നം അദ്വൈതത്തിലുള്ളത് കൊണ്ടാണ് അദ്വൈതി എന്ത് ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത്? അദ്വൈതത്തെ എല്ലായിടത്തും ഉദാഹരണത്തിലൂടെ സമർത്ഥിക്കാൻ നോക്കുന്നു. ഈ പ്രശ്നം തന്നെയാണ്. ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമായ എല്ലാം അസത്യമാണ് എന്ന് പറയുന്നതിന് നമുക്ക് ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമായ ഒന്നിന് ഉദാഹരണം എടുക്കാൻ പറ്റില്ല. കാരണം ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമായ ഒന്നിനെടുക്കുമ്പോൾ അതിന് നമ്മൾ എന്താ പറയുന്നത്? ഒന്ന് സത്യം, മറ്റൊന്ന് അസത്യം. ആ ഉദാഹരണത്തിൽ എന്തുവരും? സർപ്പം അസത്യമാവും, രജ്ജു സത്യവുമാവും. ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമായ ഒന്നും തന്നെ സത്യമല്ല എന്ന് പറയുന്നതിന് അതിനെടുക്കാൻ പറ്റൂ? ആ ഉദാഹരണം കൊടുക്കുന്ന ഒന്ന് സത്യവും മറ്റൊന്ന് അസത്യവും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പുറത്തെ അറിഞ്ഞിരിക്കുന്നു. അപ്പൊ പിന്നെ ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമായ ഒന്നുമില്ല എന്ന് എങ്ങനെ പറയും അദ്വൈതി? അതിനാണ് അദ്വൈതി പറയുന്നത്. അത് വേദം പറഞ്ഞിരിക്കുന്നു. മനസ്സിലായോ? അവിടെയാണ് ശങ്കരാചാര്യര് അടവ് തെറ്റുന്നത്. ശങ്കരാചാര്യ ഇങ്ങനെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് വരുമ്പോഴത്തേക്ക് ആൾക്കാർ ഇതേ ചോദ്യം ചോദിക്കും. മനസ്സിലായി? ശങ്കരാചാര്യരുടെ തലക്കകത്ത് ഉദിച്ച സംഗതികളാണ് അതൊക്കെ. രജ്ജും സർപ്പവും ഒക്കെ ഈ രീതിയിൽ. അപ്പൊ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ എല്ലാ അസത്യങ്ങളും പിന്നെ നിങ്ങൾ ഈ രജ്ജു സർപ്പത്തെ എടുത്തിട്ട് ബ്രഹ്മൻ രജ്ജു പോലെ സത്യവും പ്രപഞ്ചം കയറുപോ അല്ല സർപ്പം പോലെ അസത്യം നിങ്ങൾ എങ്ങനെ പറയും? അതും എന്താണ്? ബ്രഹ്മത്തിൽ നിന്ന് വേറെ ഇല്ലേ? ഏതെങ്കിലും ഒരു ഉദാഹരണം കൊടുത്തിട്ട് ഇതിനെ കാണിക്കാൻ പറ്റില്ല പറയാം. അത് ഞങ്ങൾ പറയുന്നു. ഞങ്ങൾക്ക് പ്രമാണം എന്താണ്? വേദം പറഞ്ഞിരുന്നു എല്ലാ സത്യമാണ്. നേഹ നാനാസ്തി കിഞ്ചൻ വേദം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇന്നെന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? കൃത്യമായി മനസ്സിലാക്കേണ്ടത് എന്താണ്? എന്താണ് മനസ്സിലാക്കേണ്ടത്? എത്ര കാലം കൊണ്ട് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു? ഒരു ഉദാഹരണം നമ്മൾ പറയുന്നത് ഒരു യുക്തിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ബുദ്ധിസർപ്പ ഉദാഹരണത്തെ പറയുന്നതിന് വേണ്ടിയിട്ടാണോ? യുക്തിയെ കാണിക്കാം. പക്ഷെ പറഞ്ഞു പറഞ്ഞു പോകുമ്പോൾ യുക്തി കൊണ്ട് ഇതിനെ സമർത്ഥിക്കാൻ പറ്റിയിട്ട് ഈ പറഞ്ഞതുപോലുള്ള കുഴപ്പം വരും. യുക്തി കൊണ്ട് സമർത്ഥിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഇനി എന്ത് പറയും? ഇതിന് വേദത്തിൽ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റോപ്പ്. വേദത്തിൽ പറഞ്ഞെന്ന് പറഞ്ഞാൽ സ്റ്റോപ്പായി പോകുന്ന എന്തുകൊണ്ട്? വേദത്തെ വിശ്വസിക്കുന്നവർ അത് അംഗീകരിക്കും. വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആ വേദമാണോ? വേദം പറഞ്ഞു, സ്വാമി പറഞ്ഞു, എന്നാ ശരിയായി? വെറുതെ പറയാം എന്ന് നമ്മൾ പറയാറില്ലേ? അതുപോലെ ഇപ്പോ ഈ പറഞ്ഞതുപോലെയാണ് ബാലകൃഷ്ണൻ സാറിന് വ്യാഖ്യാനിച്ചത്. പക്ഷെ അതിൽ വരുന്ന ചെന്ന് ചാടുന്ന അബദ്ധം എന്ന് പറയുന്നതിനെ കുറിച്ച് ചിന്തിക്കാത്തതുകൊണ്ടാണ്. എല്ലാം അസത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് ഒരു ദൃഷ്ടാന്തം പറയാൻ പറ്റില്ല. ഇവിടെ ദൃഷ്ടാന്തം പറയുന്നുണ്ട്. അപ്പോ യുക്തിയുണ്ട് തെളിയിക്കാമെന്നുള്ള ഒരു കാര്യം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. മനസ്സിലായോ? ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം? അവിടെ പറയുന്നത് ഒരു യുക്തിയിലൂടെ തെളിയിക്കാൻ ശ്രമിക്കുക. അതെന്താണ്? സർപ്പം അസത്യമാണ്, കയറ് സത്യമാണ്. അതുപോലെ പ്രപഞ്ചം അതുപോലെ, പ്രപഞ്ചം അസത്യമാണ്, ബ്രഹ്മം സത്യമാണ്. അപ്പൊ ഇവിടെ എന്താണ്? ഒരു സത്യത്തെയും ഒരു അസത്യത്തെയും പറയണം, രണ്ട് അസത്യവും തന്നെ പറയുന്നു. രണ്ടും അസത്യവും തന്നെ പറയുന്നു. പിന്നെ ഒന്ന് ഒരു സത്യവും മറ്റൊന്ന് അതാണ് പറഞ്ഞത് അസത്ത് ഇല്ല. ഉള്ളതെന്താണ്? സത്യം. അതാണ് ഈ പദ്ധതി പറയുന്നത്. അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം അത് മനസ്സിലാവും. അപ്പൊ മാറി മാറി വരുന്നു എന്ന് പറഞ്ഞാൽ ശരിയാവും. മാറി മാറി ഇവിടെ പലതും വരുന്നു. ഇവിടെ വിമലാൻ സ്വാമി അർത്ഥം പറയുന്നുണ്ട്, മുറ മാറി എന്ന് വെച്ചാൽ ക്രമം പരസ്പര വിരുദ്ധമായി എന്ന് പറയുന്നു. അത് സ്വാമി പറയുന്നത് ശരിയാണ്, പരസ്പര. പക്ഷെ പരസ്പര വിരുദ്ധമായി എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്ന ഇതാണ് രജ്ജു സർപ്പം. രജ്ജു സർപ്പം പറഞ്ഞിട്ട് പിന്നെ അവസാനം വന്നിരിക്കുന്ന ഇതുപോലെ തന്നെയാണ്. എന്താണ്? എല്ലാ സത്യമാണ്, ബ്രഹ്മം മാത്രം സത്യം. അത് ശരിയാണോ? പക്ഷെ ഇവിടെ അതിനെ യോജിപ്പിക്കുക. വിമലാൻ സ്വാമിയുടെ വ്യാഖ്യാനം എന്ന് പറയുന്നത് ഈ കുരങ്ങം മരത്തിൽ കയറിയത് പോലെയാണ്. അത് ഒരു കൊമ്പിന് സ്ഥിരം ഇരിക്കത്തില്ല. ഒരു കാര്യം പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കത്തില്ല, ഉടനെ അടുത്തേ ചാടും. പിന്നെ പറയും ഇന്ന പുസ്തകത്തിൽ പറഞ്ഞു, മറ്റേ പുസ്തകത്തിൽ പറഞ്ഞു, ആ പുസ്തകത്തിൽ പറഞ്ഞു. ഈ പറഞ്ഞത് പറഞ്ഞെന്ന് വ്യക്തമാക്കി വായിക്കുന്ന ഏതെങ്കിലും ഒരു മലയാളി സ്വാമിയുടെ വ്യാഖ്യാനം മനസ്സിലായി എന്ന് പറഞ്ഞൊരു മലയാളിയെ കൊണ്ടുവന്നു കഴിഞ്ഞു, ആ സ്വാമിയുടെ ശിഷ്യന്മാരായാലും ശരി, അത് തന്നെ മനസ്സിലായി എന്ന് പറഞ്ഞു കൊണ്ടുവന്ന ഞാൻ അവർക്കൊരു ഷേക്കുകാരൻ കൊടുക്കാം, വേറൊന്നും എന്നെ കൊടുക്കാനില്ല. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരാൾക്ക് അത് മനസ്സിലായി. കാരണം ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു വരും, പറയുന്നത് ശരിയാണ് കേട്ടോ, പുസ്തകങ്ങളിലുള്ള കാര്യങ്ങളാണ്. അത് പൂർത്തിയാക്കുമ്പോ സ്വാമി എന്ത് ചെയ്യും? ഒറ്റ ചാട്ടം വേറെ വിഷയത്തിലേക്ക് പോകും. അതും പൂർത്തിയാകട്ടെ, പിന്നെ വേറൊരു ചാട്ടം വേറൊരു പുസ്തകത്തിൽ. ഈ പുസ്തകങ്ങളിൽ നിന്ന് പുസ്തകങ്ങളിലേക്കാണ് ചാടിക്കൊണ്ടിരിക്കുന്നത്. ആശയത്തിനൊരു കണ്ടിന്യൂറ്റി ഇല്ല. ആശയങ്ങളിങ്ങനെ എന്താണ് വ്യക്തമാക്കി വ്യക്തമാക്കി വ്യക്തമാക്കി പോവുകയല്ല. ഈ ആ പുസ്തകത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്, ഉടനെ ഇതാ ഈ പുസ്തകത്തിൽ ഇത് പറഞ്ഞിരിക്കുന്നു, മറ്റേ അത് പറഞ്ഞിരിക്കുന്നു. കാരണം സ്വാമിക്ക് വലിയ വിപുലമായ പുസ്തക പരിചയമുണ്ട്. ശരിക്കും അത് ഈ കുരങ്ങം മരത്തിൽ കയറി വരണം, അതിന് പുരടുത്തിരിക്കാൻ പറ്റില്ല. ഒറ്റച്ചാട്ടം അടുത്ത് പിന്നെ വേറൊരു ചാട്ടം അടുത്ത്. അപ്പൊ ഈ ഇത് സ്വാമി പറയും പരസ്പര വിരുദ്ധമായി എന്ന് പറയുന്നത് കറക്റ്റാണ്. മുറമാറി പിന്നെ പറയുന്ന ജാഗ്രത് സ്വപ്നം പിന്നെ എന്തൊക്കെയോ സ്വാമി ഇങ്ങനെ പറയുന്നു, ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ. ഈ പറഞ്ഞതുപോലെ ആദ്യ രജ്ജുവിന്റെ ജ്ഞാനം ഉണ്ടാവും, പിന്നെ സർപ്പത്തിന്റെ ജ്ഞാനം, പിന്നെ രജ്ജു, ഇങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു അവസാനം കൊണ്ടെത്തിക്കുന്ന ഈ പറഞ്ഞു പറയണം എന്താണ്? ബ്രഹ്മ ഒഴികെ ബാക്കിയെല്ലാം അസത്യം, ബ്രഹ്മ സത്യം. ഇങ്ങനെ പിന്നെ ബാലകൃഷ്ണൻ നായർ സാർ അങ്ങനെ പോകത്തില്ല. സാറ് പറയുന്ന കാര്യങ്ങള് വ്യക്തമായി പറഞ്ഞു തന്നെ പോകും. പറഞ്ഞ് സാറ് ഒരു തീരുമാനത്തിൽ കൊണ്ടെത്തിക്കും, ക്രമമായിട്ട് പറഞ്ഞെത്തിക്കും. പക്ഷെ അതിന്റെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഈ വരികളുമായിട്ട് അതിന് ബന്ധം കാണത്തില്ല. ഈ വരികളുമായിട്ട് അതിനെ സാറ് ബന്ധപ്പെടുത്തില്ല, അന്യയോ അന്യോ അടുത്തും എഴുതത്തില്ല, രണ്ടുപേരും എഴുതിയിട്ടില്ല. അന്യോ അന്യാർത്ഥം ആരും ഇവരാരും എഴുതത്തില്ല. അന്യോ അന്യാർത്ഥം എഴുതാതിരുന്നു കഴിഞ്ഞാൽ അന്യോ അന്യാർത്ഥം എഴുതാൻ കൃത്യമായ അർത്ഥം പറയേണ്ടി വരും. അത് എഴുതാത്തതുകൊണ്ട് എന്ത് വേണോ പറയാം. അവർ പഠിച്ചു വച്ചിരിക്കുന്ന വേദാന്തം മുഴുവൻ ഇവിടെ എഴുതി വെക്കും. അല്ല, ശരിയല്ലാത്ത നമ്മൾ ശരിയല്ലാന്ന് പറഞ്ഞ് പറ്റും, അല്ല അത് ശരിയെന്ന് പറയാൻ പറ്റും. അക്കാര്യത്തിൽ ഞാൻ ബാലരാമ പണിക്കരോട് യോജിക്കുന്നുണ്ട്. ശരിയല്ലാന്ന് തോന്നിയാൽ അത് ശരിയല്ലാന്ന് തന്നെ പറയണം. അത് ശരി, മറ്റേത് ശരി. അല്ലെങ്കിൽ നമ്മളെന്ത് പറയുന്നു എന്നുള്ളതിന് നമുക്ക് ബോധ്യം വന്നില്ല എന്നും വരും. മനസ്സിലായി? നമ്മളൊരു കാര്യം പറയുമ്പോൾ പറയുന്ന കാര്യത്തിൽ നമുക്ക് ബോധ്യം വേണം. ബോധ്യമുണ്ടെങ്കിൽ ശരിയല്ലാത്ത കാര്യം പറഞ്ഞാൽ നമുക്ക് ശരിയല്ലെന്നും പറയാം. അല്ലെങ്കിൽ പറയാൻ പറ്റില്ല. നമ്മൾ പറയും അത് ശരി, ഇത് ശരിയാണ്. പൊളിറ്റിക്സ്, ഡിപ്ലോമസി എന്ന് പറയും. അത് രാഷ്ട്രീയത്തിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇവിടെ അത് പറ്റത്തില്ല. അല്ലെങ്കിൽ ഗുരു പറഞ്ഞതുപോലെ പറയണം. എന്താണ് പരമത സാരോ ഏകം? അപ്പൊ എന്താണ് പരമത സാരോ ഏകം എന്ന് പറഞ്ഞു? ഞാൻ ചെവിയിൽ തൂങ്ങിയെടുത്ത് പുറത്തു കിടന്നു. ഞാൻ ആരോഗ്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ശ്രമിച്ചത്. എത്രയോ തവണ ഞാൻ പറഞ്ഞിരിക്കുന്നു. എന്താണ് അതിനൊരു ആത്മസുഖത്തിനായ പ്രയത്നം ജഗതിയിൽ ഇമ്മതമേ, അങ്ങനെ പറയും. അതിന്റെ പൊരുൾ എന്താണെന്ന് കണ്ടെത്തി പറയും. മനസ്സിലായോ? ആർക്കും ചോദ്യം ചെയ്യാൻ വയ്യാത്ത രീതിയിൽ അതിന്റെ മർമ്മം അതിങ്ങോട്ട് പിടിച്ചെടുത്തിട്ട് പറയും. അത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ പിന്നെ ബ്രഹ്മവിദ്യാലയത്തിൽ ഇരുന്ന് ഈ പറയുന്ന കയറും തറപ്പും ഒക്കെ ആയിട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞു ഒരു കാര്യം. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. പുറത്തിറങ്ങിയാൽ നിങ്ങൾ ആകെ കാണുന്ന കയറും സർപ്പവും പാമ്പും കയറും കോണിയും എന്താണ് ഏണിയും പാമ്പും ഒക്കെ കാണത്തുള്ളൂ. ഏണിയും പാമ്പും കളിക്കാതെ പറ്റും. അങ്ങനെ ആയിപ്പോ അതൊരിക്കലും അതിന് വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. ഗുരുവിന്റെ ആ കണ്ടെത്തൽ മനസ്സിലായി. അല്ല, മറ്റേ അങ്ങേര് എഴുതി വെച്ചതൊന്നുമല്ല പരമസാരം. ആര് ആരെഴുതി വെച്ചു? സി വി കുഞ്ഞിരാമ എഴുതി വെച്ചതൊന്നുമല്ല. അത് പുള്ളി ഗുരുവിന് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല എന്നുള്ള ധാരണ എഴുതിയാണ്. ഗുരുവിനെ രക്ഷിക്കാൻ വേണ്ടി എഴുതിയാണ്. പുള്ളി അത് പറഞ്ഞിട്ടുമുണ്ട്, ഞങ്ങൾ എല്ലാവരും കൂടെയാണ് ഗുരുവാക്കിയത്. അങ്ങനെയല്ല എന്ന് പറയരുത്, അങ്ങനെയൊന്നുമല്ല. പുള്ളി ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെല്ലാവരും കൂടെയാണ് ഗുരുവാക്യം. എന്നുവെച്ചാൽ ഗുരുവിനെ ഇതിനെ കുറിച്ചൊന്നും വലിയ ധാരണ ഇല്ല എന്നുള്ള രീതിയിൽ ഗുരുവിനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി എഴുതിയാണ്. ഇന്ന് മുഴുവൻ ആൾക്കാരും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരും എല്ലാം പറഞ്ഞുകൊണ്ട് കിടക്കുന്നു അതാണ് ഗുരു പറഞ്ഞു എന്ന് പറഞ്ഞു. അതിനെ ഒന്ന് കൊഴിപ്പിക്കാൻ വേണ്ടി ഒരു പാട്ടുകൂടെ പാടും. എന്താണ്, എന്ത് പാട്ടാണ്? സച്ചിദാനന്ദ സ്വാമിക്കാണെങ്കിൽ നീട്ടി പാടും, കരുണാവാന്നവി. അങ്ങനെയാണോ പാടുന്നത്? ഇത്തിരി താളമൊക്കെ ചേർത്ത്. വാസ്തവത്തിൽ അത് നവിയെ ട്രോളായിരുന്നു, നവിക്ക് മനസ്സിലാവത്തില്ല. അതൊന്നുമല്ല ഗുരു പറഞ്ഞത്, ഗുരു നേരിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് പരമതസാരോയാകോ. കൊള്ള എന്താണ്, അറേബ്യൻ മരുഭൂമികളിൽ കൊള്ള നടത്തിക്കൊണ്ടിരുന്ന ഒരാളെ കരുണാവാനെന്ന് ഗുരു പറയും. അതെങ്ങനെ പറയുന്നത്? അത് അവിടെ മാത്രമല്ല, ബാക്കിയുള്ളിടത്തും പറയുന്നുണ്ട്, പലയിടത്തും ഓ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ മാത്രമാണ് ഭൂതദയാ ക്ഷമാബ്ദിയോ, ഇവിടെ മാത്രമാണ്. അതെങ്ങനെ പറയാൻ പറ്റും? അതൊന്നും ഒരിക്കലും പറയാനേ പറ്റത്തില്ല. അല്ല, അതിന് നമ്മൾ ഈ മതേതരവും കളഞ്ഞിട്ട് മതം വേണ്ടാന്നെടുത്താ മതി പ്രശ്നം തീർന്നു. അല്ല, നടക്കില്ലെങ്കിലും പറയാം നമുക്ക് മതം വേണ്ട. നാസ്തികന്മാരും യുക്തിവാദികളൊക്കെ എത്ര കാലം കൊണ്ട് പറയുന്നു മതം വേണ്ട, ഗുരുവും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ മതേതരത്തിന് പകരം മതം വേണ്ടെന്ന് പറഞ്ഞാൽ മതി, പ്രശ്നം തീർന്നല്ലോ. ഈ മതേതരമാണ് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കുന്നത്. മതം വേണ്ടെന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. ഈ പ്രശ്നം പാടെ പരിഹരിക്കാനുള്ള ഒരേ ഒരു വഴി അതേ ഉള്ളൂ, മതം വേണ്ട. അതന്നെ പിന്നെ സഹോദരനായപ്പം പാടി, എന്താണ് മതനിരാസവും എന്നാണ് പറഞ്ഞത്? ബാക്കി ആ മതനിരാസവും പിന്നെന്താണ്? ഗുരു അതും പറഞ്ഞിട്ടുണ്ട്, മതനിരാസം മികച്ച യുക്തിവാദികൾ പറയുന്ന മതനിരാസവും ഗുരു പറഞ്ഞിട്ടുണ്ട്, അതെടുത്താൽ മതി. ഈ പ്രശ്നം മുഴുവൻ പരിഹരിക്കാം. അല്ല, ഇതും കൊണ്ട് കടന്ന ഈ മതേതരത്വം കൊണ്ട് കടന്ന ഒരിക്കലും ശരിയാകും. മതനിരാസം വേണം, ഒന്നും വേണ്ട, ഒരു മതവും വേണ്ട. തട്ടിപ്പ്, ശുദ്ധ തട്ടിപ്പ് അല്ല. ശരി, ഒന്നേ ശരിയാവും, മതനിരാസ. സഹോദരനയ്യപ്പം പറഞ്ഞു അത് മാത്രമേ ശരിയാവും, ബാക്കി ഇതൊന്നും ശരിയാവും. പൊളിറ്റിക്സിൽ പലതും ഉണ്ട്, നമ്മൾ പൊളിറ്റിക്സ് അല്ലെന്ന് പറയും, ഉദയം പൊളിറ്റീഷ്യൻ അല്ല. എന്ത് ബാലൻസ്? എന്നിട്ട് വല്ല ബാലൻസ് ആവുന്നുണ്ട്? എന്നിട്ടിവിടെ അപ്പൊ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതത്തേക്കുമ്പോ അവരോട് പറഞ്ഞു കൊടുക്കണം, ഈ മതം അസംബന്ധമാണ്, ഇത് നിൽക്കരുതെന്ന്. അതാണ് ബാലൻസ് ചെയ്യേണ്ടത്. മതത്തിൽ നിന്നാ പ്രശ്നമാണെന്ന് അവരോട് പറഞ്ഞു കൊടുക്കണം, മതനിരാസം പറഞ്ഞു കൊടുക്കണം. അതാ പറയും, അതാണ് ബാലൻസിങ് എന്ന് പറയുന്നത്. അല്ലാതെ അതവനെന്താ ബാലൻസ് ഇവിടെ എന്ത് ബാലൻസ്? അങ്ങനെ ഏത് രണ്ടും അത് വ്യാജമായിട്ടല്ലേ പറയുന്നത്? രണ്ടുപേരും ഉള്ളുകൊണ്ട് പറയുന്ന എന്താണ്? ഞങ്ങളുടെ മതം ശ്രേഷ്ഠമാണ്. പരസ്യമായി പറയുന്ന എന്താണ്? രണ്ടും തുല്യമാണ്. ഇത് വ്യാജമായ പരിപാടി. ഇതിലെന്തെങ്കിലും സത്യസന്ധതയുണ്ടോ? ഇസ്ലാം പറയുമോ എന്താണ് ഹിന്ദു അവരെ മതത്തെ പോലെയാണ്? ഹിന്ദു പറയുമോ സനാതന ധർമ്മമാണ്, മറ്റേതിനേക്കാളും മതിച്ചാണ് ഞങ്ങളെന്നല്ലേ പറയത്തുള്ളൂ. പിന്നെ എങ്ങനെയാ മത സമന്വയം വരുന്നു? ഏതെങ്കിലും ഒരു സ്റ്റേജ് കയറിയെന്ന് പ്രസംഗിക്കുകയും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാരവയ്ക്കുകയും ചെയ്യുന്നതാണ് മത സമന്വയം. യാതൊരു സത്യസന്ധമില്ലാത്ത നിലപാടല്ലേ? ഞാനും അത് തന്നെ പറയുന്നത്. എല്ലാരും അതാ ചെയ്യുന്നതെന്ന്, അങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നു. ഇതിന് പരിഹാരം മതനിരാസമാണ്. ഇതിപ്പോ പെട്ടെന്ന് നടത്തണമെന്നുണ്ടായി, പെട്ടെന്ന് നടത്തിയിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോകാനുണ്ടോ? ഇനി മതസമന്വയം എന്ന് പറഞ്ഞാലേ അതും നടക്കുന്ന കാര്യമില്ല പെട്ടെന്നൊന്നും. എന്തുകൊണ്ട്? ഇപ്പൊ ഇസ്രായേലും അമാസും അടിക്കുന്നു, എന്റെ അടിസ്ഥാനപരമായ പ്രശ്നം മതമാണ്. അപ്പൊ മതസമന്വയം നടക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടെ ഒരു ജാതി ഒരു മതം ഒന്നും ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നാൽ അവരടിയിറക്കും. അടിയിറത്തും എല്ലാരും കൂടെ അങ്ങോട്ട് പോയി പ്രസംഗിക്കും. ഒരു മതം യുദ്ധം തീരും. മതമാണ് അതിന്റെ അടിസ്ഥാനം, ആ യുദ്ധത്തിന്റെ അടിസ്ഥാനം. പിന്നെ നിങ്ങൾ മതസമന്വയം പറഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കും, പരിഹരിക്കും. പിന്നെ മതസമന്വയം കൊണ്ട് നിങ്ങൾ എന്താ നേടുന്നത്? അവിടെ ചെന്ന് പ്രസംഗിച്ച് അവർ യുദ്ധം നിർത്തിയാൽ മതസമന്വയം ഓക്കെ നടക്കും. പിന്നെ ഒറ്റയെണ്ണത്തിൽ മൊട്ട തലകളൊന്നും കാണത്തില്ല അവിടെ മതസമന്വയം പറയാൻ പോയി. അതിലും അത്രയും നല്ലതാണ് ഈ മതമെന്ന് പറയുന്ന അസംബന്ധമാണ് ഇത് ഉണ്ടാകുന്നതെന്ന് പറയുന്നു. അത് എത്രയോ മെച്ചപ്പെട്ടത്. അടിസ്ഥാനം വേറെ പല കാരണങ്ങളുണ്ടെങ്കിലും അടിസ്ഥാനം മതമാണ്. മതത്തിലേക്ക് പോയി. നമ്മൾ പറഞ്ഞു വന്ന വിഷയം ഇപ്പൊ എന്താണ്? നിങ്ങൾ മറ്റ് വ്യാഖ്യാനങ്ങൾ എടുത്ത് വെച്ച് വായിച്ചു നോക്കണം എന്താ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് അതിലെ ശരി എന്താണെന്നും കണ്ടുപിടിക്കണം, പോരായ്മ എന്തെന്നും കണ്ടുപിടിക്കണം, എന്നിട്ട് എന്നോട് ചോദിക്കും. മനസ്സിലായി? എന്താണ് അപ്പോ അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം എന്ന് ഞാൻ പറയുന്നു. അങ്ങനെ വേണം മുമ്പോട്ട് പോകേണ്ടത്.